സത്യാപാസരൂപവീണാതൂലശ്ലോകസേനാലോമത്വജവർമ്മചൂർണജുരാദിഭ്യോ സത്യാപയതി സത്യം കരോതി തജാജഷ്ടേ സത്യാപയതി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം പ്രാതിപദികങ്ങളാണ്. സത്യശബ്ദത്തിൽ നിന്ന് ആപുക്ക ആഗമം വന്നിട്ടാണ് സത്യാപ എന്ന് വരുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്ന തന്നെയാണ്. ഇതിനകത്ത് ഈ പ്രാതിപദികങ്ങളുടെ അർത്ഥമുണ്ട്. സത്യാപേതി എന്ന് പറയുന്നിടത്ത് സത്യം ചെയ്യുന്നു എന്നുള്ള പ്രാതിപദികം അവിടെയുണ്ട്, പ്രാതിപദ്യത്തിൻ്റെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ മറ്റേതെങ്കിലും ഒരു ധാതുവിൻ്റെ അർത്ഥത്തിലായിരിക്കും വരുന്നത്, ണിച്ചു വരുന്നു. എന്ന് വെച്ചാൽ കരോതിയുടെ അർത്ഥത്തിലാണ് ധാത്വർത്ഥം എന്നറിഞ്ഞിരിക്കുന്നതാണ്. പ്രാതിപദികത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥത്തെ വിടാതെ തന്നെ മറ്റ് ധാതുവിൻ്റെ അർത്ഥം കൂടെ ചേർത്താണ് പ്രത്യയം വരുന്നത്. അതുകൊണ്ട് സത്യാപയതി എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നു. അപ്പം ആ സത്യം എന്ന് പറയുന്ന എവിടുന്ന് വന്നു? സത്യശബ്ദത്തിൻ്റെ അർത്ഥം ചെയ്യുന്നു എന്ന് പറയുന്ന എവിടുന്ന് വന്നു? മറ്റൊരു ധാത്വർത്ഥം, അതിന് സത്യവുമായിട്ട് ബന്ധമില്ല. കരോതിയുടെ അർത്ഥം വീണയാ ഉപഗായതി, ഉപവീണയതി, വീണ കൊണ്ട് പാടുന്നു എന്നാണ്. അപ്പം വീണ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രാതിപദികം. അതിൻ്റെ അർത്ഥത്തെ പെടുന്നില്ല, പക്ഷെ ണിച്ചു വന്നത് ഉപഗാനം ചെയ്യുന്നു, വീണ ഉപയോഗിച്ച് പാടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ പ്രാതിപദികത്തിൽ നിന്ന് ധാത്വർത്ഥത്തിൽ പ്രത്യയം വന്നു എന്ന് പറയുന്നു. ഇവിടെ വീണ എന്ന് പറയുന്നിടത്ത് ഗാനം എന്ന് പറയുന്ന ധാത്വർത്ഥം വീണാശബ്ദത്തിലില്ല, പക്ഷെ പ്രത്യയം വന്നു കഴിഞ്ഞപ്പോൾ, ണിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു ധാതുവിൻ്റെ അർത്ഥത്തിൽ കൂടെ അവിടെ കൊണ്ടുവന്നു. അതാണ് വീണയാ ഉപഗായതി, ഉപവീണയതി എന്ന രൂപം വരുന്നു. ആ എണിച്ച് പ്രത്യയം വരുമ്പോൾ ഏതെങ്കിലും ഒരു ധാതുവിൻ്റെ അർത്ഥം, അത് ഈ പ്രാതിപദികത്തോട് ബന്ധം, ഇപ്പം സത്യത്തോട് ബന്ധം വരുന്നതാണ് എന്ത് കരോതി ചെയ്യുന്നു, വീണയോട് ബന്ധം വരുന്നതാണ് ഗായതി. അപ്പം അധികമായി ധാത്വർത്ഥത്തെ പ്രാതിപദികത്തോട് ചേർത്ത് സത്യാപേതി, ഉപവീണയതി ഇങ്ങനെയുള്ള രൂപങ്ങളുണ്ടാകുന്നു. ഇപ്പം സത്യം എന്ന് പറയുന്നത് കേവലം പ്രാതിപദികമാണ്, പ്രാതിപദികത്തിൽ നിന്ന് സുബന്ധമാണ് വരേണ്ടത്, അങ്ങനെ വരാറുമുണ്ട്. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? പ്രാതിപദികത്തിൽ നിന്ന് ണിച്ചു വന്നിട്ട് അത് ധാതുവാകുന്നു. പോരാതെ പ്രാതിപദികത്തിൻ്റെ അർത്ഥത്തോട് ധാത്വർത്ഥവും ചേരുന്നു. അത് ഏത് ധാതുവിൻ്റെ അർത്ഥമാണ് വരുന്നത്? ലോകത്തിൽ പ്രചാരത്തിലിരിക്കുന്നു. ഇപ്പം പാണിനി ഇതൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പ്രചാരത്തിലുണ്ടായിരുന്നത് സത്യാപേതി എന്ന് പറയുന്ന ഈ ശബ്ദത്തിൻ്റെ അർത്ഥം പ്രചാരത്തിലുണ്ടായിരുന്നു, സത്യം പറയുന്നു എന്നാണ്. ഇപ്പം സത്യാപേതി എന്ന് പറയുമ്പോൾ അവിടെ ഏതാ ധാതു നോക്കിയാൽ നമുക്ക് ഈ പ്രാതിപദികം അല്ലാതെ വേറെ ധാതു കിട്ടത്തില്ല. പക്ഷെ പ്രാതിപദികം തന്നെ ധാതുവായി മാറിയപ്പോൾ ഇവിടെ സത്യാപി അതായി ധാതു അങ്ങനെ വരുന്നു. അതിലിവിടെ പറഞ്ഞിരിക്കുന്നതിന് സത്യാപാപ സത്യാപാശ രൂപ വീണാകുല ശ്ലോക സേന. ഇവിടെ വീണ സേന ആകാരാന്ത ശബ്ദങ്ങളാണ്. ലോമൻ നകാരാന്തമാണ്. ത്വജ വർമ്മൻ നകാരാന്തമാണ്. വർണ്ണചൂർണ ചുരാതി. ഇതില് ചുരാദികൾ ചുരു തുടങ്ങിയാണ് ഇവിടുത്തെ ഗണം. മുമ്പ് വന്ന ശബ്ദങ്ങളൊന്നും ചുരാദികൾ എത്തിപ്പെടുന്നതല്ല. പക്ഷെ ഈ ശബ്ദങ്ങളിൽ നിന്നെല്ലാം പ്രാതിപതികങ്ങളിൽ നിന്നും നിച്ച് പ്രത്യയം വന്ന് നിജന്ത രൂപങ്ങൾ പ്രചാരത്തിലുള്ളത് കൊണ്ട് ഇത്രയും ശബ്ദങ്ങൾ കൂടി ചുരാദിക്ക് മുമ്പ് സൂത്രകാരൻ കൂട്ടിച്ചേർത്ത് ചൂർണയതി എന്നൊരു രൂപം പ്രചാരത്തിലുണ്ട്. ചൂർണം കരോതി ചൂർണയതി, അങ്ങനെ ഒരു രൂപം വേണമെങ്കിൽ ചൂർണ ശബ്ദത്തിന് നിച്ചു വരണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ചൂർണ ശബ്ദം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത്രയും ശബ്ദങ്ങൾ പ്രത്യേകം എടുത്ത് ചേർക്കേണ്ട കാര്യമില്ല. ഈ ചുരാദി ഒരു ഗണമാണ്. ഭൂവാദി അദാദി ജുഹോത്യാദി എന്നൊക്കെ പറയുന്ന പോലെ ഗണമാണ്. ഈ ഗണത്തിന്റെ അവസാനം വരുന്നുണ്ട് പ്രാതിപദിക ധാത്വത്തെ ബഹുളം ഇഷ്ടവച്ച്. പ്രാതിപദികങ്ങളിൽ നിന്നെല്ലാം ധാത്വർത്ഥത്തിൽ പ്രത്യയങ്ങൾ വരും. ഇതുപോലെയാണ് ഇപ്പൊ പ്രാതിപദികങ്ങളിൽ നിന്ന് ധാത്വർത്ഥത്തിൽ പ്രത്യയം വന്നു കഴിഞ്ഞാൽ ഈ രൂപങ്ങളെല്ലാം സിദ്ധിക്കണിച്ചു വരും. അപ്പൊ പിന്നെ ഇവിടെ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രാതിപദിക ധാത്വർത്ഥത്തെ ബഹുളം ഇഷ്ടവച്ച തത് കരോതി തഥാജഷ്ഠി ഇങ്ങനെയൊക്കെയുള്ള ഗണസൂത്രങ്ങളുണ്ട്. ഗണത്തിൽ വരുന്ന സൂത്രം അതുകൊണ്ട് തന്നെ കാര്യം സാധിക്കാം. എന്നാലും പാടിനി ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ശരിക്കും ഗണമെന്ന് പറയുന്നത് ചുരാദിയാണ്. ഇത്രയും ഇവിടെ അധികമായി ചേർത്തിരിക്കുന്നു. ചുരാദിയിൽ നിന്ന് ചുരിൽ നിന്ന് അണ്ടിച്ച് വരുന്നു. ചുരയിൽ അകാര ഉച്ചാരണാർത്ഥമാണ്, അതിനും പ്രാധാന്യമുണ്ട്. അണ്ണിച്ച് വന്നു കഴിഞ്ഞാൽ എന്തോരം നിച്ചസ്ഥ പ്രകാരം കർത്തൃഗാമിനി ക്രിയാപദമാണെങ്കിൽ ആത്മനിപദം വന്നിട്ട് ചോരയത്തെ, അല്ലെങ്കിൽ എന്തോരം ചോരയത്തി, അതുകൊണ്ട് ഇത് ഉഭയപതിയായി വരും. രണ്ടും വരാം. ഇപ്പൊ ചോരയതി വരുന്നതിന് ഇപ്പൊ ചോരി ധാതുവാണ് എന്നാണ്. ആത്മനിയത നിമിത്തമൊന്നുമില്ലെങ്കിൽ എന്തുവരും? ശേഷാർക്കത്തരി പരസ്യമതം വരും. അതിന് പ്രത്യേക സൂത്രത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ നിജസ്ഥ എന്ത് പറയുന്നു? കർത്തൃഗാമിനി ക്രിയാഫലം കർത്താവിൽ വരികയാണെങ്കിൽ ആത്മനിയത. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എന്തുവരും? പരസ്യം. അതുകൊണ്ട് നിജന്തങ്ങളെല്ലാം എല്ലാ നിജന്തവും ഉഭയപതിയാണ്. എങ്ങനെ വരുന്നു? ലിട്ടിൽ വരുമ്പോഴത്തേക്ക് അനുപ്രയോഗം വരും. സൂത്രം ഏതാണ്? അനേകാച്ചായതുകൊണ്ട് ചോര അനേകാച്ചാണ്. അനുപ്രയോഗം വന്നു കഴിഞ്ഞാൽ എന്തോരും? ആദ്യം എന്തോരുന്നു? ആം വരുന്നു. ആം വന്നു കഴിഞ്ഞാൽ എന്തോരും? ലിട്ടിന് ആമഹ ലുക്ക് വരുന്നു. ഇപ്പൊ എന്തോരുന്നു? ചോരി ആം എന്നിടത്ത് എന്തോരും? സർവതാതാടുതായ ഗുണം വരത്തില്ലേ? ആ ഇവിടെ എന്തുവരുന്നു? ആമ പരത്തിലിരിക്കുന്നുണ്ട്. നേരനുടി പ്രകാരം നീക്കി ലോകം വരും. ഇപ്പൊ ചോര് ആം. ഇപ്പൊ എന്തുവരുന്നു? അയ്യാമാന്തോയെ നീഹി ലോകം പ്രാപ്തമാകുന്നു. ഇപ്പോൾ എന്തുവരുന്നു? അയ്യാദേശം നീക്ക് ലോകം പ്രാപ്തമാകുന്നു. നീക്ക് ലോകം വരത്തില്ല, പ്രാപ്തമാകുന്നു. അതിനെന്തോരും വരുന്നു. ആം പ്രത്യുപത് കൃഞ്ഞോ അനുപ്രവേശ ആത്മനിയോഗം വരുമ്പം ആത്മനിയോഗത്തിൽ പരസ്യോഗത്തിലാണെങ്കിലോ ചോരയാം ചകാരം ചോരയാം ചകരിത എന്നാണോ? ചകർത്ഥ എന്തുകൊണ്ട് ഇട്ട് വരുന്നില്ല? ചോരയാം ചകർത്ഥ ചോരയാം ചോരയാം ചക്രം. അടുത്ത് ലൊട്ടിൽ വരുമ്പോൾ സർവത്ര ധാതു എന്തായി? ചോരി ചോരി പരത്തിൽ എന്ത് വരുന്നു? ദാസ് വരുന്നു, ഇട്ട് വരുന്നു, എന്ത് വരുന്നു? ഗുണം അയ്യാദേശം ചോരയിത ചോരയിതാ ചോരയിതാരോ ചോരയിതാരഹ ചോരയിതാസി ചോരയിതാസി ചോരയിതാസി ചോരയിതാസി ചോരയിതാസി ചോരയിതാസി ചോരയിതാസി ചോരയിതാ ചോരയിതാ ചോരയിതാം ചോരയിന്ദു അചോരയം അചോരയാമ അചോരയേതാം അചോരയേതാം അചോരയന്ത അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേതാം അചോരയേ ഈ ആസോട്ടിരിക്കുന്നുണ്ട്. എന്തൊരു ആർദ്ധാതു ആയതുകൊണ്ട് നേരണ്ടി നീക്കിലോ വന്നിട്ട് ചോര്യാത് അടുത്ത ആത്മനിയോഗത്തിൽ നിലവം വരുന്നില്ല. എന്തുകൊണ്ട്? എട്ട് വരുന്നുണ്ട്. നേരനടി എന്നിട്ടാണെങ്കിൽ നിലവും വരും. ഇട്ടുണ്ടെങ്കിൽ നിലവും വരത്തില്ല. ഒന്ന് വരുന്ന ഗുണായി അദ്ദേഹം വന്നിട്ട് ചോരയിശിഷ്ട ലുങ്ങിന് വരുമ്പോൾ ചോരി ധാതുവിൽ നിന്ന് പരസ്യമിതം വരുന്നു. എന്തു വരുന്നു? നിശ്രിദ്രുശ്രുഭ്യ കർത്തരി ചങ്ങ് വരുന്നു. അപ്പോ ചോരി ചങ്ങ് ചോരി ചങ്ങ് ചങ്ങ് ആർദ്ധാതു വേണ്ട എന്ത് വരുന്നു? നേരണ്ടി ഒയ് ചോര് ചോര് ആന്നിരിക്കുമ്പോ എന്ത് വരുന്നു? നൗ ചങ്ങുപതായ ഹരസുഹ. അപ്പൊ എന്തുവരുന്നു? ചുര് നൗ ചങ്ങുപതായ ഹരസുഹ ചുര് ആന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ചങ്ങി ചുരു ചുരു ആ അഭ്യാസത്തിലെ കാര്യങ്ങളെല്ലാം വരുമ്പോ ചൂര് ആന്തരിക ബന്ധം വരുന്നു. സന്വദ് ലഘുനി ചങ്പരേ അനഗ്ലോഹി, എന്താണ് എന്റെ വൃത്തി? ചങ്പരേണോ യദംഗം സസ്യോഭ്യാസോ ലഘുവര സസ്യ സനിയോ കാര്യസ്യ നൗ അഗ്ലോഭ്യാസ. വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. പല സ്ഥലത്തും ഇതിൻ്റെ പല തരത്തിലുള്ള പ്രയോഗങ്ങളും വരും, പല വ്യാഖ്യാനങ്ങളും പല പ്രയോഗങ്ങളും എല്ലാം വരും. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട സൂത്രമാണ്. അപ്പൊ ആ സൂത്രം എന്താ വിധിക്കുന്നത്? ചങ് പരേ നൗ യദംഗം. ഇവിടെ ചങ് പരമായ നീ പരത്തിലുണ്ടോ? പ്രത്യേക ലോപേ തസ്യോ അംഗം തസ്യോ അഭ്യാസ ലഘുപര. അഭ്യാസം ഇവിടെ ഉണ്ട്. ഏതാണ്? ലഘുപരമായ അഭ്യാസം. ഇവിടുത്തെ ലഘു ഏതാണ്? അഭ്യാസത്തിന് ശേഷമുള്ള ചുരില്ല ചു. അതുകൊണ്ട് ദീർഘമാണെങ്കിലും ചങ്ങ് വന്ന് നേരടി അനടി പ്രകാരം നീലോപിച്ച് ഹർസവും വന്നതിന് ശേഷമേ ദിത്വം വരാവും. എന്നാൽ മാത്രമേ ചുരു പരത്തിൽ കിട്ടത്തുള്ളൂ. നല്ല അഭ്യാസം ലഘുപരമാകത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം വരേണ്ടത് എന്താണ്? ഹ്രസ്വം വരണം. വന്നിട്ട് അതിന് വേറെ ജ്ഞാപകമൊക്കെ ഉണ്ട്. ഓൺട്രവനേനെ എന്ന് പറയുന്ന ധാതുവില് അത് ഋതുത്ത് കാരണം അതിന് ജ്ഞാപകമാണ്. അത് പിന്നീട് വരും നിജന്തത്തിൽ. എന്തായാലും അവിടെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹ്രസ്വം വന്നതിന് ശേഷമേ ദിത്വം വര. ദിത്വം വന്നു കഴിഞ്ഞാൽ എന്താണ്? യോ അഭ്യാസ ലഘുപര. ലഘുപരത്തിലുള്ള അഭ്യാസം വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഹ്രസ്വം വന്നിട്ട് ദിത്വം വരണം. അത് പ്രധാനപ്പെട്ടതാണ്, മറക്കാൻ പാടില്ല. ഇനി ഇതിന്റെ സിദ്ധാന്തഗതിയുടെ ഒന്ന് കൈവയ്ക്കുന്നത് നല്ലതാ. ഇതുപോലെ ഇതിനകത്ത് സിദ്ധാന്തഗതിയില്ല. ഇനിയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അത് ഉപയോഗം വരും. സിദ്ധാന്തഗതി ഇതുപോലെ ബൈൻഡ് ചെയ്ത് വയ്ക്കണം. ഓ, ഇതിലത് സിദ്ധാന്തം മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം. നിങ്ങളിപ്പോ വളരെ ഫോർവേഡായി. ദശലകാരം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് പഠിച്ചെന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെല്ലാം വ്യാകരണന്മാരാണ്, നിസാരക്കാരല്ല. അതെല്ലാം കടന്നുപോയി. അവിടെ നേരണിപ്രക്രിയ അത് സിദ്ധാന്തം ഉപയോഗിച്ചിരുന്നാ നമുക്ക് അത് നോക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് വേണോ പഠിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി ലഘുസിദ്ധാന്തപതി സിദ്ധാന്തപതി എന്നുള്ള ഭേദത്തിന്റെ കാര്യമുണ്ട്. ഏതും പഠിക്കുന്നതിന് കുഴപ്പമില്ല. ദശലകാരം മനസ്സിലായവർക്കും ഇനി പ്രശ്നമില്ല. വ്യാകരണത്തിൽ ഇനി ഒരു വിഷയമേ ഇല്ല. എല്ലാം കയ്യിൽ വന്നു എന്ന് വിചാരിച്ചോണ്ടാ മതി. അതുകൊണ്ട് അതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചില കാര്യങ്ങൾ കൂടുതൽ നോക്കാൻ പറ്റും. വിശദീകരണങ്ങൾ കൂടുതൽ വരും. ഇതിനകത്ത് ഒരുപാട് ധാതുക്കൾ വരുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ താമസം വരുമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ മുഴുവൻ നോക്കിപ്പോകാനും പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇല്ല. ദശലകാരം കഴിഞ്ഞാൽ പിന്നെ ശലകാരം മനസ്സിലാക്കിയവരെ സംബന്ധിച്ച് വ്യാകരണം ഒരിക്കലും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയല്ല. ഏത് വേണോ നമുക്ക് പഠിക്കാം, ഇനി നേരിട്ട് വേണമെങ്കിൽ മഹാഭാഷ്യം വേണമെങ്കിലും പഠിക്കാം. എന്റെ അടിസ്ഥാനമായി കഴിഞ്ഞു. സുബന്ധം പഠിച്ചു കഴിഞ്ഞു, ധാതുക്കളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? നിശ്രി ചങ്ങ് വരുന്നു, നവചങ്ങി ഹ്രസ്വം വരുന്നു, പിന്നെ ദത്വം വന്നു, അഭ്യാസകാര്യം വന്നു, ഫലാതിശേഷം എല്ലാം വന്നു. ഇനി എന്ത് വരുന്നു? സന്വത്വം വരുന്നു. സന്വൽ ലഘുനി ജംബരെ സന്വത്വം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഇവിടെ സന്മത്വം വരാം. സൻപരെ ചങ്പരേണ യദംഗം തസ്യോ അഭ്യാസ ലഘുവര തസ്യ സനീവ കാര്യം സ്യാ. സന്ന് പരമിരിക്കുമ്പോൾ എന്ത് കാര്യമാണ് വരേണ്ടത്? അതുകൂടെ വരാം. അപ്പോൾ എന്ത് വരുന്നു? ചു അവിടെ അതിൽ രണ്ടെണ്ണമാണ്. ഒന്ന് സന്യത്ത, സന്യത്ത ഇവിടെ വരുന്നില്ല. അത് അകാരമാണെങ്കിൽ എന്ത് വരത്തുള്ളൂ? സന്യത്ത വരത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് വരും? ദീർഘോ ലഘുഹോ പ്രകാരം ഹ്രസ്വം വന്നത് വീണ്ടും ദീർഘം വന്നിട്ട് അച്ചൂ അട്ടൂടെ വന്നപ്പോ അച്ചൂ ചുരത്ത് അച്ചൂ ചുരത്താം അച്ചൂ ചുരൻ അച്ചൂ ചുര അച്ചൂ ചുരത്ത ഇനി ആത്മനിയോഗത്തില് അചൂചുരത്ത ഇത്രയുള്ള വ്യത്യാസം, ബാക്കിയല്ല അതുപോലെ തന്നെ. നിശ്രുദ്ശ്രുഭ്യ കർത്തരി ചങ് നേരണ്ടി ചങ്ങി ദിത്തു പിന്നെ നവചങ് ഹ്രസ്വം വന്നിട്ട് ദിത്തു അഭ്യാസത്തിൽ ഏതാണോ സന്യതയാണെങ്കിൽ സന്യത, അല്ലെങ്കിൽ ദീർഘലോകമാണെങ്കിൽ ദീർഘലോകം വന്നിട്ട് രൂപം വരും. അചൂചുരത അചൂചുരേതാം അടുത്തേതാണ് അടുത്ത് വരുന്നത് കഥ വാക്യപ്രബന്ധേ. കഥ വാക്യപ്രബന്ധേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അകാര ഉച്ചാരണാർത്ഥമുണ്ടോ? അത് അനുനാസികമാണ്. അനുനാസികം വേണ്ട എന്ത് വരുന്നു? ഇത്താണ്. ഇവിടെ കഥ എന്ന് പറയുന്നതിൽ അകാരം ഇസഞ്ജയില്ല, അതിന് ഉച്ചാരണാർത്ഥമല്ല, ഇത് രണ്ടുമല്ല. കഥയിലെ അകാരത്തിന് അനുനാസികമല്ല, അതുകൊണ്ട് ഇത്തല്ല എന്ന ഉച്ചാരണാർത്ഥമുണ്ട്, രണ്ടുമല്ല. അതുകൊണ്ട് കഥ ധാതു അദന്തമായി. അപ്പൊ ഈ ചുരാദി ഗണത്തിൽ രണ്ടു തരത്തിലുള്ള ധാതുക്കളും, ചിലതിൽ അന്ത്യം വരുമ്പോൾ ഉച്ചാരണാർത്ഥം, ചിലതിൽ അന്ത്യം വരുമ്പോൾ ഉച്ചാരണാർത്ഥമല്ല. ഉച്ചാരണാർത്ഥം അല്ലാത്തതുകൊണ്ട് അത് നിവർത്തിക്കുന്നില്ല. ഇപ്പൊ ധാതു കഥ നിന്നായിരിക്കും. കഥ എന്നിരിക്കുമ്പോൾ അതിൽ നിന്ന് ധാതുവിൽ നിന്ന് ചുരാദിപ്പെട്ടതുകൊണ്ട് നിച്ചു നിച്ചു വന്നു കഴിഞ്ഞാൽ നിച്ചിന് ആടുതാത് സഞ്ജമുള്ളതുകൊണ്ട് കഥയിലെ അന്തിമാകാരം ലഭിക്കുന്ന സൂത്രം അകാരം ലോപിക്കും. അപ്പൊ എന്ത് വരുന്നു? കഥ നിത്തായോണ്ട് കഥയിലെ അകാരത്തിന് വൃദ്ധി വരാമോ? സൂത്രം ഏതാണ്? അത്ഭുതായ വൃത്തി വരാം. വേണം മുമ്പ് വന്ന സൂത്രം വരുന്നു. മുമ്പ് ഈ സൂത്രം വന്നാണ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ? മുമ്പ് വന്നേ സൂത്രം അജപ്പരസ്മിൻ പൂർവിധു സ്ഥാനീയത്വം വിധിക്കുന്ന സൂത്രമാണ്. അൽവിദ്യർത്ഥം ഇതം സ്ഥാനീയതാദേശോ അനൽവിധു എന്ന് പറയുന്നിടത്ത് അൽവിധിയുള്ളിടത്ത് വരത്തില്ല. അൽവിധി ഉള്ളിടത്തും വരാൻ വേണ്ടിയിട്ടാണ്, അല്ല ആശ്രയ വിധിയിലും സ്ഥാനീയത്വം വരാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. പരനിമിത്ത അജാദേശ സ്ഥാനീയ സ്ഥാനിഭൂതാദയ പൂർവത്വന ദുഷ്ടസ് വിധു കർത്തവ്യ. ഇവിടെ കഥ എന്ന് പറയുന്നതിന്റെ അകാരത്തിന്റെ സ്ഥാനത്ത് എന്തു വന്നു? ഈ ലോപം വന്നു. അത് ആദേശമാണ്, അതാണ് പരനിമിത്ത അജാദേശം. പരത്തിലിരിക്കുന്നത് എന്താണ്? അതിനെ നിമിത്തമായി അച്ഛന്റെ സ്ഥാനത്ത് വന്ന ആദേശമാണ് ലോപം. അത് സ്ഥാനിവസ്യാത്, അതിന് സ്ഥാനിവത്വം ഇരിക്കുന്നു. സ്ഥാനിഭൂതാ അച്ഛ, സ്ഥാനിഭൂതമായ അച്ഛയുടെ ഏതായി അകാരം. തസ്യ പൂർവത്വേന ദുഷ്ടം, അതിന്റെ പൂർവത്തിൽ കാണുന്ന ഏതാണ്? അതിന്റെ മുമ്പിലുള്ള ആ തസ്യ പൂർവത്വേന ദുഷ്ടസ്യ വിധവും, അതിന്റെ പൂർവത്തിൽ കാണുന്നതിന് വരുന്ന വിധി, അതായത് കഥയിലെ അകാരത്തിന് വരേണ്ട വിധിവൃദ്ധി. ആ വൃദ്ധി വിധി വരുന്ന സമയത്ത് പരത്തിലെ ലോപം സ്ഥാനികത്വത്തെ പ്രാപിക്കും. ലോപസ്ഥാനികത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ കഥ എന്ന് പറയുന്നത് ഹലന്തമല്ല, അദന്തമായി. അദന്തമായി കഴിഞ്ഞാൽ പരത്തിൽ നിശ്ചയിക്കുമ്പോൾ ഇവിടെ ഉപധിയിൽ അകാരം ഇല്ല, ഉപധിയിൽ ധകാരമാണ്. സ്ഥാനിഭൂതമായ അച്ചായി കഥയിലെ അന്തിമമായ സ്ഥാനിഭൂത പൂർവത്വേന ദുഷ്ടം, പൂർവത്തിൽ കാണുന്നതായി കഥയിലെ അകാരം. തസ്യ വിധി എന്ന് പറയുന്നതായി വൃത്തി, ഉപധയ്ക്കാണ് ആ വൃത്തി വിധിക്കുന്നത്. പരത്തിൽ അകാരം ഇരുന്നു കഴിഞ്ഞാൽ കഥയിലെ കകാര പരവർത്തി അകാരം ഉപധയിൽ അല്ല, ഉപവൃത്തി വരുന്നു. അപ്പൊ സ്ഥാനീയത്വം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ്. അങ്ങനെ സ്ഥാനീയത്വം വരുന്നത് കൊണ്ട് ഇവിടെ അപ്പൊ ആ വൃത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കഥയിൽ അന്തിമാകാരത്തെ വയ്ക്കുന്നു. അതിനെ ഇസഞ്ഞാക്കാതെ ലോകം വിധിക്കാതെ വച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അണ്ണേ രണ്ട് ഇപ്രകാരം ലോകം വരിക. ലോകം വന്നു കഴിഞ്ഞാൽ ഉപതയിൽ സ്വരം വരാതിരിക്കുക, അപ്പോൾ ഉപതയ്ക്ക് വരുന്ന ഗുണവൃദ്ധികളൊന്നും വരാതിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കഥധാതുവിനെ അദന്തമാക്കിയത്. അതുകൊണ്ട് ഇതിനെ കഥധാതുവിന് ഇസഞ്ജയും വിധിച്ചില്ല, ലോപവും വിധിച്ചില്ല, ഉച്ചാരണാർത്ഥമല്ല. അതുകൊണ്ട് കഥി ശപ്പതിപ്പ് വന്നിട്ടെന്തോരും കഥയതി നിജിച്ച വന്നിട്ടെന്തോരും കഥയതെ. അപ്പൊ രൂപങ്ങൾ എങ്ങനെ വരും? രണ്ട് രൂപമുണ്ട്. ലിട്ടിൽ വരുമ്പോ ഏ സൂത്രം വരുന്നു കഥയാണ് ധാതു ലടി ആം വന്ന് അനുപ്രയോഗം വന്നിട്ട് എന്ത് വരുന്നു കഥയാം ചക്രേ ആത്മയോഗത്തിൽ ഇനി പരസ്യോഗത്തിൽ കഥയാം ചകാര കഥയാം ചക്രദുഹു കഥയാം ചക്ര കഥയാം ചകർഥ കഥയാം ചക്രദുഹു കഥയാം ചക്ര കഥയാം ചകാര കഥയാം ചക്ര കഥയാം ചക്രമ കഥയാം എല്ലാം കഴിഞ്ഞോ എന്നാൽ ഒട്ട് കഥയിത അവിടെ എന്ത് വരുന്നു നേരണ്ടി കഥ്യാത് ലുങ്ങില് നിശ്രുദ്രശ്രുഭ്യ കർത്തരി ഇവിടെ കഥയാണ് കഥി നേരണ്ടി വരുന്നു നേരണ്ടി വരുമ്പോ ശേഷിക്കുന്ന എന്താണ് കഥ അവിടെ എന്ത് വരുന്നു നോ ചങ്ങുപതായ ഹ്രസ്വം വന്നാലും എങ്ങനെയായിരിക്കും കഥ തന്നെ ദിത്വം വന്നു കഴിഞ്ഞാൽ കഥ ചങ്ങിരിക്കുന്നുണ്ട് ദിത്വം വന്നു വരുമ്പം കഥ കഥ കഥ ഹലാദിശേഷം വരുമ്പം കോസ്റ്റ് വരുമ്പോ ആട്ടൂടെ വരുമ്പോ അച്ച ഇവിടെ സന്വദ്ഭാവം വരേണ്ടതായ സൂത്രപ്പാറ സന്മല്ലഗുരി ചന്ദ്ര അനഗ്ലോപേ എന്ന് പറഞ്ഞു നൗ അഗ്ലോപേ അസതി നീ പരവരിക്കുമ്പോ അഗ്ലോപം വരാൻ പാടില്ല നീ പരമരിക്കുമ്പോ ഇതിൽപ്പെട്ട ഒരു വർണ്ണത്തിന് ലോകം വരാൻ പാടില്ല കഥയിൽ നീ പരമിരുന്നപ്പോ എന്ത് ചെയ്തു അക്കാരം ലോപിച്ച സൂത്രപ്രകാരം അതോലോപം അഗ്ലോപം വന്നു അഗ്ലോപം വന്നാ പിന്നെ സന്വദ്ഭാവം വരത്തില്ല സന്മഭാം വന്നാലേ എന്ത് വരത്തുള്ളൂ, സന്യത അല്ലെങ്കിൽ ദീർഘോ ലക്കോഹോ വരത്തുള്ളൂ. അതുകൊണ്ട് അത് രണ്ടും വരുന്നില്ല. അപ്പോ കഥ എന്ന് പറയുന്ന ധാതുവിനെ അതന്തമായതിന് ഇതാണ് വേറെ പ്രയോജനം. സന്മദ്ഭാവം വരത്തില്ല, സന്നിധിയും ദീർഘോലവും വരത്തില്ല. അപ്പോ അചകഥേധാം അചകഥധ്വം അചകഥി അചകഥാവഹി അടുത്ത ഗണസംഖ്യാനെ എണ്ണുക. കഥ പറയുക എന്നൊക്കെ പറയുന്നില്ല. കഥയതി എന്ന് പറഞ്ഞാൽ അത് തന്നെ കഥ പറയുക എന്നുള്ള തന്നെ വാക്യപ്രബന്ധം. പ്രബന്ധം എന്ന് വെച്ചാൽ അത് വാക്യരചന. സ്റ്റോറി ഒരാളുടെ ചരിത്രം പറയാന്നുള്ള അർത്ഥം ഇല്ല, ഒരു സംഭവം പറയാന്നുള്ള അർത്ഥം ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. കഥ ഫിക്ഷൻ എന്നുള്ള അർത്ഥമില്ല. കഥയതി എന്ന് വെച്ചാൽ സാധാരണ പറയുക എന്നേ ഉള്ളൂ, സംസാരിക്കുക. പഴയകാലത്ത് സംസാരമാണല്ലോ. അപ്പോ വാക്യങ്ങൾ രചിക്കുക, അത്രയേ ഉള്ളൂ കഥ എന്ന് പറഞ്ഞാൽ. എന്ത് വേണോ എല്ലാത്തിനും കഥ തന്നെ വേണമെന്ന് വെച്ചാൽ അത് പിന്നെ അങ്ങനെ വന്ന് കഥ സ്റ്റോറി എന്നായതാണ്. ഇതങ്ങനെ ഇല്ല. സംഭാഷണം നടത്തുന്നതും എന്താണ്, കഥനമാണോ? നമ്മൾ കഥനം എന്ന് പറയാറുണ്ട് സാധാരണ. ആ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കും. സ്വയവം കഥയതി എന്ന് ഞാൻ ഇപ്രകാരം പറയുന്നു, വദതി. കിം കഥയതി, അത് പിന്നെ സ്റ്റോറി എന്നുള്ള അർത്ഥം. പറയൂ, കഥ പറയുക. ഗണസംഖ്യാനെ എണ്ണുക എന്നുള്ളത് അതും അതുപോലെ തന്നെ അദന്തമാണ്. അപ്പൊ അതും എങ്ങനെ വരുന്നു, ചുരാദിഭ്യോ സത്യാവാശ്രൂപീണ തൂലശ്ലോക സേന ലോമത്വച്ച വർമ്മ വർണ്ണ ചൂർണ ചുരാദിഭ്യോ നിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു, അതോല പോകുന്നു. ഗണി ഗണയതി ഗണയത അഗ്നിമത്തിൽ ലിറ്റിൽ എന്ത് വരുന്നു, പശുനെ കാച്ച്. അപ്പൊ എന്ത് വരുന്നു, ഗണയാം ചക്രേ ഗണേഷ്യാമ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ഗണേഷ്യന്തേ ലുങ്ങിൽ എന്തു വരുന്നു? അടുത്ത സൂത്രം വരുന്നു. എന്താണ് ഇവിടെ ഖന്വധവം വരില്ല. എന്തുകൊണ്ട്? നൗ അഗ്ലോപം, നീ പരമരിക്കുമ്പോൾ അഗ്ലോപം എന്നുകൊണ്ട് ഖന്വധവം വരത്തില്ല. അതുകൊണ്ട് ഗണ ഈ ചങ് നേരണ്ടി നീ ലോകം വന്നു. ഗണ ഇവിടെ ദത്വം വന്നു, ചങ് ഗണഗണം അഭ്യാസത്തില് അഭ്യാസകാര്യം എന്തുവരുന്നു? ആ ജ അട്ടും വന്നു, ആ ജ ഗണ അജഗണത്. ഇവിടെ സന്നദ്ഭാവം വരാത്തതുകൊണ്ട് വരുന്നു ഈ ച ഗണ. ഗണേതേ അഭ്യാസ ഈ സ്യാദ് ചങ് പരേ നവ് ചാദ് അത്ത്. ച എന്നുള്ള സൂത്രത്തിൽ ഉള്ളതുകൊണ്ട് അത്തും വരുന്നു. ഇപ്പൊ രണ്ടു രൂപം വരുന്നു വെച്ചാൽ അഭ്യാസത്തിലെ ആ ജ അകാരത്തിന് ഈകാരം വന്നപ്പോ അജീ ഗണ അല്ലെങ്കിൽ അത്ത് വന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? അജഗണ. വ്യത്യാസമൊന്നുമില്ല എന്നുവെച്ചാൽ രണ്ട് രൂപം വരാൻ വേണ്ടിയിട്ടാണ് അത്തുകൂടെ വിധിച്ചത്. വികല്പമായിട്ട് വിധിച്ചാലും മതി, ഇവിടെ എന്ത് ചെയ്തു? അത്ത് വിധിച്ചു. അപ്പൊ എന്തുവരുന്നു? ചുരാദിയിൽ ഇനിയും ധാതുക്കളുണ്ട്, പക്ഷെ അധികം സൂത്രങ്ങളൊന്നും ഇനി വരുന്നില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാ രൂപവും ഇതുപോലെ തന്നെ. ചുരാദി വന്ന നിച്ച് സ്വാർത്ഥ നിച്ച് എന്ന് പറയുന്നു. കാരണം ഇവിടെ ധാത്വർത്ഥത്തിൽ നിന്ന് കൂടുതൽ അർത്ഥമൊന്നും വരുന്നില്ല. ചോരേരി എന്ന് വെച്ചാൽ മോഷ്ടിക്കുക തന്നെ. പക്ഷേ ഇനി പ്രേരണാർത്ഥത്തിൽ നിച്ച് വരും, അവിടെ അർത്ഥ വ്യത്യാസത്തിൽ. ഇത് രണ്ടും തിരിച്ചറിയാൻ പ്രയാസമാണ്, സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കാനേ പറ്റും. ഇത് സ്വാർത്ഥത്തിൽ നിച്ചാണോ അതോ പ്രേരണാർത്ഥത്തിലാണോ തിരിച്ചറിയാം. ഇതിന് വീണ്ടും നിച്ച് വരും, ഇതിന് വീണ്ടും നിച്ച് ഇതിൽ നിന്നും വരാം, അല്ലാതെയും വരാം. പ്രേരണാർത്ഥത്തിൽ എല്ലാ ധാതുക്കളിൽ നിന്നും നിച്ച് വരാം. രണ്ട് യാവരുമല്ലേ ഇതിലൊക്കെ വന്നു? അതില്ല, അത് ഉള്ള പണിയൊക്കെ പാണിന് ചെയ്തിട്ടുണ്ട്. അപ്പോ ദശലകാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ വ്യാകരണത്തിലെ ആദ്യത്തെ പ്രകരണമാണ്. കാരണം ധാതുക്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. ധാതുക്കളിൽ നിന്നാണ് ഭവതി ഭഗവതാവ് ശ്രദ്ധിക്കുന്നത്. പിന്നെ വരുന്നത് ധാതുക്കളിൽ നിന്ന് കൃതന്തം പോലെയുള്ള ധാതുക്കളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനമായി വരുന്ന ക്രിയാരൂപങ്ങളാണ്. ഇത് വ്യാകരണത്തിന്റെ അടിസ്ഥാനം. അടിസ്ഥാനം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ളതൊന്നും വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദശലകാരം പഠിച്ചു കഴിഞ്ഞാൽ വ്യാകരണം പഠിച്ചു കഴിഞ്ഞു എന്നാണ് വൈപ്പ്. കൂടുതലായിട്ടൊന്നും പഠിക്കാൻ ഇല്ലെന്നാണ്. എല്ലാം കൈവശം ആയിക്കഴിഞ്ഞു, പ്രക്രിയയെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഈ രൂപങ്ങൾ കാണുമ്പോൾ, ദശലകാരങ്ങൾ കാണുമ്പോൾ ഇതിന്നടത്ത് രൂപമാണ് ക്രാദിബ്യസ്ന ജ്യോത്യാദിബ്യസ്ലു സ്വാതിഭ്യശ്നു അനാദിഗൃഭ്യ ഉ ഇങ്ങനെയൊക്കെയുള്ള വികരണങ്ങൾ വരുമ്പോൾ വരുന്ന ആ വ്യത്യാസം സ്വാതിഭ്യശ്നു ആ വ്യത്യാസങ്ങൾ കണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. അതാണ് ഇത് ഇതിൻ്റെ പഠനം കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. കാണുമ്പോൾ നമുക്ക് മിക്കവാറും ചിലയിടത്തൊക്കെ സംശയം വരും, അതായത് മിക്കവാറും എല്ലായിടത്തും ഇതിൻ്റെ ഗണത്തിൽപ്പെട്ടാണ് എന്നെ ധാതുവാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സനാദികൾ സൻ കെച്ച് കാമ്യച്ച് ഇനി വരുന്ന അതാണ്. കാരണം അതുമെല്ലാം ധാതുക്കളിൽ നിന്നാണ് വരുന്ന. പ്രാതിപദ്യത്തിൽ നിന്നും വരാൻ നേരത്തെ ഇപ്പൊ ണിച്ചു വന്നില്ലേ പ്രാതിപദ്യത്തിൽ. പ്രധാനമായും ധാതുക്കളിൽ നിന്ന് വരുന്നു. ഇവിടെ അടുത്ത് വരുന്നത് പ്രേരണക്രിയകളാണ്. അതായത് ദേവദത്ത പചതി തം പ്രേരയതി യജ്ഞദത്ത. ദേവദത്തൻ പാകം ചെയ്യുന്നു, അതാണ് ദേവദത്ത പചതി. അവനെ കൊണ്ട് പാകം ചെയ്യിപ്പിക്കുന്നു യജ്ഞദത്തൻ. അപ്പൊ അവിടെ പാകം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിന് എങ്ങനെ രൂപം വരും എന്നുള്ളതാണ്. പാകം ചെയ്യുന്നു എന്നുള്ളതിന് പച്ചത്തി, പാകം ചെയ്യിപ്പിക്കുന്നു എന്ന് വന്നാൽ എങ്ങനെ വരും പാചയതി പച്ചത്തി പാചയതി. പാകം ചെയ്യിപ്പിക്കുന്നു, അതിന് വേറൊരാൾ വേണം. ഒരാൾ സ്വയം ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നതേ ഉള്ളൂ. ചെയ്യിപ്പിക്കുക പ്രേരണക്രിയ എന്ന് പറയുന്നതാണ്. അപ്പൊ അവിടെ എന്ത് വരുന്നു പാച എത്തി എന്ന് വരുന്നു. അതങ്ങനെ ഒരു വസതിക്കുന്നു എന്നാണ് അടുത്ത് വരുന്ന നിച്ച് പ്രകടനത്തിൽ വരുന്നു. അത് ബാക്കി ചുരാതി പോലെ തന്നെയാണ്. ചുരാതിയിൽ എന്ത് വരുന്നു ഇത് ചെറുതാകു നിന്ന് ണിച്ച് വന്നാൽ എന്തൊക്കെ സംഭവിക്കുമോ അത് തന്നെ ഇവിടെയും വരും. കാരണം ഇവിടെയും വരുന്ന എന്താണ് ണിച്ച്. അതുകൊണ്ട് രൂപസിദ്ധി പ്രയാസമൊന്നുമില്ല, അർത്ഥ വ്യത്യാസം മനസ്സിലാക്കുകയാണ്. അപ്പൊ അതില് അടുത്തു വരുന്നത് ഹേതുസജ്ഞ വിധിക്കുന്ന സൂത്രമാണ്. ഹേതുസജ്ഞയും കർത്തസജ്ഞയും വിധിക്കുന്നു. തത് പ്രയോജകോ ഹേതുശ്ച കർത്തു പ്രയോജകോ ഹേതുസജ്ഞ കർത്തൃസജ്ഞ സ്യാത്. കർത്താവിനെ പ്രേരിപ്പിക്കുന്നതാണ്. നേരെ പറഞ്ഞു എന്താണ് ദേവദത്ത പചതി തം പ്രേരേതി യജ്ഞദത്ത. ഇവിടുത്തെ കർത്താവ് ആരാണ്? ദേവദത്തൻ. പാകം ചെയ്യുന്നു, ക്രിയ ചെയ്യുന്നു. ആ കർത്താവിനെ പ്രേരിപ്പിക്കുന്നു വേറൊരാൾ യജ്ഞദത്ത. അതാണ് കർത്തുഹു പ്രയോജക. കർത്താവിന്റെ പ്രയോജകൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ പ്രേരിപ്പിക്കുന്നു. അയാൾക്കൂടെ എന്തു വരുന്നു ഹേതുസജ്ഞ. അയാൾക്ക് ഹേതു എന്ന് പറയുന്ന സജ്ഞയുണ്ട്. കർത്തൃസജ്ഞശ്ച സ്വതന്ത്ര കർത്താവ് കഴിഞ്ഞാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഓ ഞാൻ സിദ്ധാന്തമതി എടുത്തു വെച്ചിരിക്കുന്നു, അതാ മാറിപ്പോയി. ആദ്യത്തെ സൂത്രം വിട്ടുപോയത് അതുകൊണ്ടാണ്. സിദ്ധാന്തം അറിയാൻ മുമ്പ് അല്ലല്ല എന്റെ മുമ്പ് വരുന്നു. അത് കുഴപ്പമില്ല. കർത്തു പ്രയോജക കർത്താവിനെ പ്രേരിപ്പിക്കുന്നവൻ പ്രേരിപ്പിക്കുന്നു. ഹേതുസജ്ഞയുണ്ട്, എന്തുണ്ട്? കർത്തൃസജ്ഞയുണ്ട്. സ്വതന്ത്ര കർത്താവ് നമ്മൾ പഠിച്ചാണ് ക്രിയായാം സ്വാതന്ത്ര്യണം വിവക്ഷിതാർത്ഥ കർത്താസ്യാദ്. 54 അടുത്ത 55 അതിൽ ചാ വന്നുകൊണ്ട് എന്ത് വരുന്നു? സ്വതന്ത്ര കർത്ത എന്നുള്ളതിൽ നിന്ന് കർത്ത ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ക്രിയയിൽ സ്വാതന്ത്ര്യമുള്ള ആള് കർത്താവ്, അത് ദേവദത്തൻ. ആ ദേവദത്തനെ കൊണ്ട് ക്രിയ ചെയ്യിപ്പിക്കുന്നവൻ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, നടക്കുന്നു, നടത്തിക്കുന്നു, വായിക്കുന്നു, വായിപ്പിക്കുന്നു, പാചകം ചെയ്യുന്നു, പാചകം ചെയ്യിപ്പിക്കുന്നു. സർവത്ര ഈ പ്രേരകന്മാര പ്രേരയിതാവ് പ്രേരിപ്പിക്കുന്നവൻ. അയാൾക്ക് എന്ത് വരുന്നു? ഏത് സംജ്ഞയുണ്ട്? അയാളും കർത്താവാണ്, അയാളും ഒരു പ്രവൃത്തി ചെയ്യല്ലേ. ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്, മാനേജ്മെന്റ്, മറ്റുള്ളവർ കൊണ്ട് പണി എടുപ്പിക്കുക, അതൊരു ജോലിയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് വരുന്നു? കർത്തൃസജ്ഞ വരുന്നു. അങ്ങനെ കർത്തു പ്രയോജകോ ഹേതുസജ്ഞ കർത്തൃസജ്ഞ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ നിച്ചു വിരിക്കുന്നത് പ്രവർത്തിക്കുന്ന ആളിന്റെ ആ ക്രിയയിലല്ല, പ്രേരിപ്പിക്കുന്നവന്റെ ക്രിയയെ കാണിക്കാം. അതാണ് അടുത്ത് പറയുന്നത് ഹേതുമതിച്ച പ്രയോജക വ്യാപാരേ പ്രേഷണാദോ വാച്യ ധാതോ നിശ്ചയാത്. പ്രയോജക വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ചെയ്യിപ്പിക്കുന്നവന്റെ പണി. അവൻ ചിലപ്പോൾ ചാട്ടയെടുത്ത് അടി കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ്? പ്രയോജക വ്യാപാരമായി. അത് ചെയ്യൂ എന്ന് പറയും, ചെയ്യിപ്പിക്കുക. പ്രേഷണ എന്ന് പറയുന്നു പ്രേരണ, ചെയ്യൂ എന്നിട്ട് പ്രേരണ കൊടുക്കുക. പ്രേഷണാദികൾ വച്ചി, പ്രേഷണാദികൾ അർത്ഥമായി വരുമ്പോൾ ധാതുഹോ, ധാതുവിൽ നിന്നും എന്ത് വരുന്നു? നിച്ച് വരുന്നു. ഈ നിച്ചെന്ന് പറയുന്നത് മുമ്പ് വന്ന നിച്ച് പോലെ സ്വാർത്ഥത്തിലല്ല, ഇത് പ്രേരണ അർത്ഥത്തിലാണ്. അപ്പോ രാമഹ ഭവതി, രാമഹ ഭവതി തം ഭവന്തം, ഭവിക്കുന്നവനായ അവനെ ഭവിപ്പിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ രാമൻ ഉണ്ട്, ഉണ്ടാകുന്നു, അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു ആണ് അവിടുത്തെ പ്രേരണ എന്ന് പറയുന്നത്. എന്തേ രാമക ഭഗവതി, രാമൻ ഇവിടെ ഉണ്ട്, രാമനെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയതാരാണ്? ഭഗവാൻ. അപ്പൊ ഭഗവാൻ ആരായി? ഭാവയേതി ഭവന്തം പ്രേരേതി ഭൂത്, അതിൽ നിന്നെന്ത് വരുന്നു? ഉണ്ണിച്ചു വരുന്നു. ഭൂവിൽ നിന്ന് ഇണിച്ചു വന്നാൽ എന്തുവരും? ഭൂണിയിൽ നിന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു അച്ചോഞ്ഞണിതി ഔ ആവാദേശം ഭാവി, ശപ്പത്തിപ്പ് വരുമ്പോ ഭാവയതി ഭാവയത ഭാവയന്തി ഭാവേശം. പച്ച ധാതു നിന്ന് ഇണിച്ചു വന്നാൽ എന്തുവരുന്നു? അത് വരും, അത് പൊതുവാണ്. പച്ചതാവിൽ നിന്ന് എണ്ണിച്ചു വന്നാൽ എന്ത് വരുന്നു? സൂത്രം വരുന്നു അത് ബുദ്ധായ പാച ശപ്പത്തിപ്പ് പാചയതി. ആത്മനിയോഗം വരാൻ വേണ്ടിയ സൂത്രം നിജശ്ച, ആത്മനിയോഗം വരും. അപ്പോ ഭാവയത്തെ പാചയത്തെ പാചയത്തെ.